വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച തവ തരുണീത്വം കഥം പുനഃ പ്രാപ്തം ഇതി ചേത്ത് വൃന്ദാവനസ്യ സംയോഗാത് അത്ര വൃന്ദാവനസ്യ സംയോഗകാരണാത് ത്വം പുനഃ തരുണി നവ അഭവ ഇയം ഇതം വൃന്ദാവനം ധന്യം സ്ഥലം തദേവ അസ്യ കാരണം അത്ര ഭക്തി സദാ നൃത്യതി അസ്മാത് കാരണാത് ത്വം അത്ര പ്രാപ്യ പുനഃ നവ തരുണി ജാത ഇത്യർത്ഥം.